ഗുരുപരമ്പരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 8 ശ്ലോകം 6. ഇത് ഉപാസന പ്രകരണമാണ്. ഉപാസനയെ കുറിച്ചാണ് പറയുന്നത്. ഉപാസകന്റെ ഫലസിദ്ധി, ഉപാസകന്റെ ഗതി, അതാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അഞ്ചാം ശ്ലോകത്തിൽ പറഞ്ഞു, അന്ധകാലത്തിൽ ആരാണോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ഉപേക്ഷിക്കുന്നവർ അവർ ഭഗവാനെ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നെ അടുത്ത് പറയുന്നു, എം എം വാപി സ്മരൻ ഭാവം ത്യന്തേകളേബരം തം തമേ വേദി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ന മദ്വിഷയവായ നിയമ കിം തർഹി. പറഞ്ഞു, എന്നെ സംബന്ധിച്ച് മാത്രമല്ല നിയമം, ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നവർ ശ്രീകൃഷ്ണനെ പ്രാപിക്കുന്നു, അങ്ങനെ ഒരു നിയമം മാത്രമല്ല ഇത്. കിം തർഹി, എം എം വാപി, എം എം ഭാവം, ദേവതാ വിശേഷം, സ്മരൻ, ചിന്തയൻ, ത്യജതി, പരിത്യജതി, അന്ത്യ അന്ധകാലി, പ്രാണവിയോഗാലി, കളേവരം, ശരീരം, ഏതേത് എം എം ഭാവം, ഏതേത് ഭാവത്തെയാണ്. ഭാവം എന്നുള്ളതിന് പറഞ്ഞ് ദേവതാ വിശേഷം, ഏതേത് ദേവതകളെ, സ്മരൻ, ചിന്തയൻ, ഉപാസകൻ, അങ്ങനെ ഉപാസിക്കുന്നവൻ ഏതൊരു ദേവതാ വിശേഷത്തെ ചിന്തിച്ചുകൊണ്ടാണ് ത്യജതി, പരിത്യജതി, അന്ധകാലെ, പ്രാണവിയോഗകാലെ, മരണസമയത്ത് ശരീരത്തെ ത്യജിക്കുന്നത്. തം തമൈവ സ്മൃതം ഭാവം അവൈതി നാണ്യം. ഏത് ദേവതയാണോ സ്മരിച്ചത് ആ ദേവതയെ തന്നെ പ്രാപിക്കുന്നു, മറ്റാരെയും പ്രാപിക്കുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഏതു കാരണം പറയുന്നു, സദാ സർവദാ തദ്ഭാവ ഭാവിത. തദ്ഭാവ തസ്മിൻ ഭാവോ തദ്ഭാവ സഭാവിത സ്മര്യമാണതയാ അഭ്യസ്തോ യേന സ തദ്ഭാവ ഭാവിത. ഭാവം ഇവിടെ പറയും, ഭാവന വാസന, ആ സംസ്കാരം കൊണ്ടുണ്ടാകുന്നത്. അത് ഏത് വാസനയാണോ ഒരുവൻ സമ്പാദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച്, ആ വാസനയ്ക്കനുസരിച്ചുള്ള രൂപത്തെ, അവന്റെ വാസനയ്ക്കനുസരിച്ചുള്ള രൂപത്തെ അവൻ പ്രാപിക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇത് ഉപാസകനെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, ജീവന്മാരായ ജീവന്മാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. കാരണം ഉപാസകന് മാത്രമേ അന്തിമ സമയത്ത് സ്മരണ ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ ജീവന്മാരുടെ മനസ്സ് ശീതനമായിരിക്കും, അല്ലെങ്കിൽ മനസ്സ് വിസ്മൃതമായിരിക്കും, മൂഢമായിരിക്കും, അവർക്കൊന്നും ചിന്തിക്കാൻ കഴിയത്തില്ല, ചിന്തിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സിമേ യോഗിയുടെ മനസ്സ് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞല്ലോ, പ്രയാണകാലെ നിയതാത്മഭി, നിയതാത്മാക്കൾ എങ്ങനെ പോകുന്നു എന്നാണ് ചോദിച്ചത്. ഒരു നിയതാത്മാവ് മാത്രമേ മരണസമയത്ത് ഉണർന്നിരിക്കാൻ പറ്റൂ, സ്മരിക്കാൻ പറ്റൂ. അല്ലാത്തവർ മരണവായു അതിന് അധീനരായി വിസ്മരിച്ച് മനസ്സേതെങ്കിലും മൂഢമായ ഭാവത്തെ പ്രാപിച്ച് ബോധശൂന്യരായി മരിച്ചു പോകും. ഉപാസകൻ അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല. ഏത് രൂപത്തെയാണോ നേരത്തെ ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിച്ചത് ആ രൂപത്തെ തന്നെ അവർ പ്രാപിക്കുന്നു. അതവരുടെ അഭ്യാസത്തിൻ്റെ ബലം കൊണ്ടോ അടുത്ത് പറയും യോഗബലം. ഒന്ന് യോഗബലം കൊണ്ട്, മറ്റൊന്ന് ഉപാസിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം കൊണ്ടോ. രണ്ടുകൊണ്ടും അവരുടെ ബോധം വ്യക്തമായിരിക്കും. ഇനി യോഗി എനിക്ക് ഭ്രംശം വന്നാലും ശരി, യോഗബലത്തിന് നാശം വരാത്തത് കൊണ്ട് അവർ ഏത് രൂപത്തെയാണോ അവർ ധ്യാനിച്ച് ഉറപ്പിച്ചത് ആ രൂപത്തെ സ്മരിക്കാൻ കഴിയും. ഭരതന്റെയും ജഡഭരതന്റെയും മറ്റും പുരാണങ്ങളിൽ പറയുന്ന കഥകളാണ്. ഭരതൻ യോഗിയായിരുന്നു, നിയതാത്മാവായിരുന്നു, യോഗബലമുള്ള ആളായിരുന്നു. പക്ഷേ എന്തോ പ്രാരബ്ധ വിശേഷം കൊണ്ട് ശ്രദ്ധ പരിചരിച്ചു പോയി. ആ യോഗനിഷ്ഠമായിരുന്ന ഏകാഗ്രത മാനിലേക്ക് പോയി. അതൊരു പ്രാരബ്ധം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്യതിചലനമാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, അവസാനം അതിൻ്റെ ഭാവന ദൃഢമായി തീർന്നു, മാനിനെക്കുറിച്ചുള്ള ഭാവന ദൃഢമായി തീർന്നു. തദനുസാരിയായി ഒരു ജന്മത്തെ സ്വീകരിക്കേണ്ടി വരുന്നു, അനുസൃതമായി വരുന്ന ജന്മം, തന്റെ ഭാവനയ്ക്ക് അനുസൃതമായി വരുന്ന ജന്മം. അതും ഒരു അവിടെയും ഒരു സാധാരണ മനുഷ്യനുള്ള യോഗിയാണ്. ഒരു യോഗിയിൽ വ്യതിചലനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. പക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജന്മം എപ്പോഴും അവിടെ അന്തിമ സ്മരണയെ സംഭവിക്കത്തില്ല, സംഭവിച്ചാൽ തന്നെ അത് അനിശ്ചിതമായിരിക്കും. അയാളുടെ ജന്മം അയാളുടെ കർമ്മം അനുസരിച്ച്, കർമ്മവിഭാഗമനുസരിച്ച് അടുത്ത ജന്മം സംഭവിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. യോഗികൾ ഏത് രൂപത്തെ ധ്യാനിക്കുന്നു അടുത്ത് പറയും ആ ധാമത്തെ പ്രാപിക്കുന്നു എന്ന് പറയും. ഇപ്പോൾ അത് ഉപാസനയ്ക്കനുസരിച്ച്, ഇപ്പോൾ ദേവതകളെ ഉപാസിക്കുന്നവർ ആ ദേവതകളെ ലോകത്തിൽ ആ ഉപാസനയുടെ ശക്തി അനുസരിച്ച് ആ ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ അവർ ഉപാസിക്കുന്ന ദേവതയുടെ ഭാവം അനുസരിച്ച് നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങളെ അനുഭവിക്കുന്നു. തൊടു ദേവതകളെ ഉപാസിക്കുന്നവർ അവിടെ ചെന്നു ആ ദേവതകൾക്ക് വശംവദരായി അവിടെ അവർ നശിക്കുന്നു. സദ്ദേവതകളെ ഉപാസിക്കുന്നവർ അവിടെ നിന്നു അവർ പുണ്യാഭിവൃദ്ധി ഉണ്ടായി മുക്തരായിത്തീരുന്നു, ചിലപ്പോൾ ലോകത്തിലേക്ക് വരുന്നു. ഇതെല്ലാം സംഭവിക്കാം. അത് അവരുടെ ഉപാസനയ്ക്കനുസരിച്ചാണ് ഫലം എന്ന് പറയുന്നു. അതിന് മുഖ്യമായി വരുന്നത് എന്താണ്? തദ്ഭാവഭാവിത, ഏത് ഭാവത്താൽ, ഏത് വാസനയാ ഭാവിതമാണോ സമ്പാദിതമായോ അതിനനുസരിച്ച് അവർക്ക് ഫലത്തെ ലഭിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അന്തേ മരണസമയത്ത് എം എം വാപി ഏതേത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ കളേബരം ത്യജതി ശരീരത്തെ ഉപേക്ഷിക്കുന്നത് കൗന്ദേയ, സദാ സദാസമയവും തദ്ഭാവഭാവിത ആ വാസനയെ സമ്പാദിച്ചവൻ തം തം ഏവയേരി അതേത് ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. യം യം വാപിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവേതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വേഷ്യത്യ സംശയഃ. യസ്മാത് ഏവം അന്ത്യാഭാവന ദേഹാന്തര പ്രാപ്തു കാരണം പറയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപാസകനെ സംബന്ധിച്ച് ദേഹാന്തരപ്രാപ്തിക്ക് ദേഹാന്തരപ്രാപ്തി ഉറപ്പാണ്. മരണത്തിന് ശേഷമുള്ള ജന്മം അതിന് കാരണമായി തീരേണ്ട എന്താണ്? അവന്റെ അന്ത്യഭാവന. അന്ത്യമായ ഭാവന കാരണമായി തീരണമെങ്കിൽ അന്ത്യത്തിലൊരു ഭാവന ഉണ്ടാകണം. അതാണ് മുഖ്യം. അല്ല, അന്ത്യമായ ഭാവനയ്ക്കനുസരിച്ച് ഒരാൾക്ക് ജന്മം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് അന്ത്യമായൊരു ഭാവന നിലനിർത്തുക എന്നുള്ളതാണ്. അന്ത്യമായ ഭാവന നിലനിർത്തണമെങ്കിൽ അവർക്ക് യോഗ ബലം ഉണ്ടായിരിക്കും, ഉപാസനയുടെ ബലം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്ത്യഭാവന കാണത്തില്ല. അന്ത്യം മൂഢമായിരിക്കും. മൂഢമായി മരിക്കുന്നവരോ ആ മൂഢതയുടെ തീവ്രത അനുസരിച്ച് മറ്റ് സ്ഥാവര യോനികൾ ജനിക്കുന്നു. മനുഷ്യജന്മം തന്നെ ലഭിക്കുമെന്നില്ല. അതുകൊണ്ട് അന്ത്യഭാവന അത് ലഭിക്കുക എന്നുള്ളതാണ് മുഖ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുന്നു? മരിക്കുന്ന സമയത്ത് മനസ്സ് ഉണർന്നിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യഥാശാസ്ത്രം വിദ്യ യുദ്ധം ജസധർമ്മം കുരു. ഇത് ഗീതയിലൊരു പ്രധാനമായൊരു സന്ദേശമാണ്. അങ്ങനെ ഒരു സ്മരണം നിലനിൽക്കണമെങ്കിൽ അതിനു മുമ്പുള്ള സമയത്ത്, സർവേഷു കാലേഷു മരിക്കുന്നതിനു മുമ്പുള്ള സമയങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന സർവകാലങ്ങളിലും മാം അനുസ്മര യഥാശാസ്ത്രം എന്നെ അനുസ്മരിക്കൂ. അവിടെ ഭാഷകാരൻ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് യഥാശാസ്ത്രം. യഥാശാസ്ത്രം എന്ന് പറയുന്നത് എന്താണോ? ഈശ്വരന്റെ ശരിയായ രൂപത്തെ ധരിച്ച് സ്മരിക്കും. ഈശ്വര സ്മരണയിൽ ഈശ്വരനെ ഒരാൾക്ക് എങ്ങനെ സ്മരിക്കും? ദുർദേവതകളെ ആരാധിക്കുന്നവർ ഈശ്വരനെ ആരാധിക്കുകയാണ്. അതുപോലെ യഥാശാസ്ത്രം സത്ശാസ്ത്രങ്ങളും നിർദ്ദേശിക്കുന്ന രീതിയിൽ ഈശ്വരന്റെ സ്വരൂപത്തെ ധരിച്ചുകൊണ്ട് യുദ്ധ്യ പറയുന്നു, യുദ്ധം ചെയ്യൂ. യുദ്ധ എന്നുള്ളതിന് വേറെ അർത്ഥമൊന്നുമില്ല, യുദ്ധം ചെയ്യുന്നു. പക്ഷെ യുദ്ധം ച ഇവിടെ എന്താണ് യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം എല്ലാവർക്കും ഈശ്വരനെ സ്മരിച്ച് യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല. കാരണം യുദ്ധം ആവശ്യമായി വരുന്നില്ല. യുദ്ധം ആവശ്യമായി വരുന്നവരുണ്ടോ? അതാണ് പറയുന്നത്, സ്വധർമ്മം കുരു, സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്വധർമ്മവുമായി വന്നത് യുദ്ധമാണ്. അർജുനനോട് ആവശ്യപ്പെടുകയാണ് യുദ്ധം ചെയ്യൂ ഇത് കണ്ടിട്ടാണ് പലരും ഭയക്കുന്നത്. കാരണം ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് യുദ്ധിച്ച, യുദ്ധം ചെയ്യൂ എന്നാണ്. അതിന് വേറെ ഒന്നും അർത്ഥം പറയാൻ പറ്റത്തില്ല. യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതിന് സമാധാനം ചെയ്യൂ എന്നർത്ഥം പറയാൻ പറ്റത്തില്ല. കാരണം ശബ്ദത്തിന്റെ അർത്ഥം തന്നെ മാറ്റാനും മറിക്കാനും വയ്യാത്തതാണ്. ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുദ്ധം ചെയ്യൂ. അപ്പൊ സമാധാനത്തെ ആഗ്രഹിക്കുന്നവർ പറയും എന്താണ് അത്, എങ്ങനെ ശരിയാവും യുദ്ധം ചെയ്യുമെന്ന് ഭഗവാൻ എങ്ങനെ ആവശ്യപ്പെടും? അപ്പൊ ലോകത്ത് എല്ലാവരും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ്, അപ്പൊ ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്താണ്, യുദ്ധം ചെയ്യാതിരിക്കും എന്നായിരിക്കും പറഞ്ഞു. അപ്പൊ സമാധാനം വരും. ഈ തരത്തിൽ പോകുന്നുണ്ട് ചിലരുടെ ചിന്ത. യുദ്ധജ എന്ന് പറയുന്നത് പലർക്കും ദുഃഖമുണ്ടാക്കുന്ന ഒരു ഉപദേശമാണ്. എന്തുകൊണ്ടാണത്? നമ്മളത് കർമ്മയോഗത്തിന്റെ പ്രകടനത്തിൽ ചർച്ച ചെയ്തതാണ്. എന്നാലും ഇപ്പൊ പറഞ്ഞാലും മിക്കവാറും പേർക്ക് ആദ്യം കേൾക്കുന്ന പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞാലും ദോഷമില്ല. യുദ്ധിച്ച, യുദ്ധം ചെയ്യൂ. അപ്പൊ യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന യുദ്ധമല്ല ഇവിടെ പറയുന്ന യുദ്ധം. കാരണം എന്തുകൊണ്ട്? ഇവിടുത്തെ യുദ്ധം എന്ന് പറയുന്നത് സ്വധർമ്മമായി വരുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിനോടുകൂടി ഒന്നുകൂടി ചേർത്ത് എന്താണ്, നാമനുസ്മര, എന്നെ സ്മരിച്ചുകൊണ്ടുള്ള യുദ്ധം. അത് രണ്ടും ഒന്നാണ്. യുദ്ധം ചെയ്യുക വേറെ, ഈശ്വരനെ സ്മരിക്കുക വേറെ. അങ്ങനെ രണ്ട് കർമ്മമല്ല. സംശയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ച എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. മാമനുസ്മര യുദ്ധിച്ച, എന്നെ സ്മരിക്കുക യുദ്ധം ചെയ്യുക. അപ്പൊ യുദ്ധത്തിന്റെ ഒരു ഭാഗമാണ് അനുസ്മരണം എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുന്നതിനാണ് നമ്മൾ കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ സ്വധർമ്മത്തെ കർമ്മയോഗമായി, സ്വധർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കുക എന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്ന യുദ്ധം. അങ്ങനെ സ്വധർമ്മമായി വന്നു ചേരുന്ന പ്രവൃത്തി യുദ്ധവുമാകാം. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന അടിപിടിയാണ്. അങ്ങനെയുള്ള സാധാരണ അടിപിടികളല്ല ഇവിടെ യുദ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എന്താണ്, ധർമ്മത്തിന് വേണ്ടി, ധർമ്മ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് യുദ്ധം വരുമ്പോഴാണ്. യുദ്ധം എന്താണെന്ന് തന്നെ ആദ്യം നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. അതൊരുവന്റെ സ്വധർമ്മമായും വരിക. അങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിന് മൊത്തം യുദ്ധം ചെയ്യാൻ ഒക്കത്തില്ല. സമൂഹത്തിൽ എപ്പോഴും ഉണ്ട് എന്താണ്, ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും. അത് വ്യക്തികളിലും ഉണ്ട്, വ്യക്തികളിലുള്ളത് കൊണ്ട് തന്നെ അത് സമൂഹത്തിലുമുണ്ട്. അപ്പൊ ആ രണ്ട് സമ്പത്തും, ദൈവീ സമ്പത്ത്, ഇനി അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. ആ ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടു തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് വ്യക്തിയുടെ ഉള്ളിൽ, ഇത് രണ്ടും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആ ആസുരീ സമ്പത്തിനെ നശിപ്പിക്കുന്ന ഒരു യുദ്ധം, അത് ആന്തരികമായി സംഭവിക്കുന്നു. അതൊരു യുദ്ധമാണ്. അതിനെ വേറൊരു ഭാഗത്ത് പറഞ്ഞു എന്താണ്, ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. കാമാദി കീഴ്പ്പെടുത്താൻ പ്രയാസമുള്ള ശത്രുക്കൾ, യുദ്ധം ചെയ്ത് നശിപ്പിക്കാൻ കഴിയാത്ത ശത്രുക്കൾ നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, അവയോട് നീ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. ഇത് ഒരു വ്യക്തിക്ക് ആന്തരികമായി തന്റെ ആസുര സമ്പത്തിനെ, ആസുരവാസനകളെ, അതിൽ നിന്നുണ്ടാകുന്ന ആസുരഭാവങ്ങളെ നശിപ്പിക്കുന്നതിന് വ്യക്തിനിഷ്ഠമായി ആന്തരികമായി നടക്കുന്ന ഒരു യുദ്ധമാണ്. അതിനെയും ഭഗവാൻ യുദ്ധമെന്ന് തന്നെ പറയും. അതുകൊണ്ടാണ് പറഞ്ഞത് ജഹി ശത്രു, ആ ശത്രുക്കളെ നീ ഹിംസിക്കുന്നു. ജഹി എന്ന് വെച്ചാൽ ഹിംസിക്കുക, അതിനെ നശിപ്പിക്കും. അതും രണ്ടാമത് വരുന്നത് എന്താണ്, സമൂഹത്തിൽ വരുന്ന യുദ്ധം. സമൂഹത്തിനും എന്തുവരും, ഈ ആസുര സമ്പത്ത് വർദ്ധിച്ചു വരും. അത് ധർമ്മത്തിനെതിരായി തിരിയും, ദൈവീ സമ്പത്തുള്ളതിനെ നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ അവിടെ സമൂഹത്തിനും യുദ്ധം, അധർമ്മം വൃദ്ധി പ്രാപിക്കുമ്പോൾ ധർമ്മത്തിന് നാശം വരുമ്പോൾ ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധം, അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം. ആ യുദ്ധം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ അതിദോഷ്യത്തുകൾ എന്താണ് എന്ന് ചിന്തിക്കാതെ, കാരണം ദുഃഖത്തിന് ദുഃഖം ഒരിക്കലും സുഖകരമായൊരു ഏർപ്പാടല്ല. അതിന്റെ ഭവിഷ്യത്തുകൾ അർജുനൻ തന്നെ പറയുന്നുണ്ട്. അത്തരം ഭവിഷ്യത്തുകളെ കൂടി ചിന്തിക്കാതെ അവിടെ മുഖ്യമായി വരുന്ന എന്താണോ ഒരു സർവനാശത്തെ, ധർമ്മനാശം കൊണ്ട് വരുന്ന സർവനാശം, ആ നാശത്തെ തടയുന്നതിന് വേണ്ടി ധർമ്മസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം. അതും അത് ചെയ്യാൻ അധികാരിയായിട്ടുള്ളവൻ ചെയ്യുക, അതാണ് ബാഹ്യമായ യുദ്ധം. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുദ്ധങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ യുദ്ധങ്ങളെന്ന് പറയുന്നത് പലതരത്തിലുള്ള യുദ്ധങ്ങളാണ്. മതത്തിന്റെ പേരിലുള്ള യുദ്ധം, രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള യുദ്ധം, അധിനിവേശ യുദ്ധങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല യുദ്ധങ്ങളാണ്. അപ്പോൾ അത്തരം യുദ്ധങ്ങളല്ല ഇവിടെ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അത് ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം. അതും അന്നത്തെ നിലയനുസരിച്ച് ചെയ്യേണ്ടവൻ ആരാണ്? ക്ഷത്രിയൻ. ഈ സമൂഹത്തെ സംരക്ഷിക്കേണ്ടവൻ, സംരക്ഷണമാണ് ക്ഷത്രിയന്റെ ജോലി. അപ്പോൾ ആ സമൂഹത്തെ സംരക്ഷിക്കാൻ, ആ സമൂഹത്തിൽ ധർമ്മം നിലനിർത്തുന്നതിന് യുദ്ധം അനിവാര്യമായി വരുന്ന സന്ദർഭത്തിൽ, അത് യുദ്ധത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, അത് ഒഴിവാക്കാൻ വയ്യാതെ വരുന്ന സന്ദർഭത്തിൽ, മറ്റൊരു പോംവഴി ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ, ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി തന്നെ ചില സന്ദർഭങ്ങളിൽ ദുഷ്ടന്മാരെ നിഗ്രഹിക്കേണ്ടി വരും. അങ്ങനെ ഒരു ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി അത് സ്വധർമ്മമായി വരുന്നവനോട് അത് എങ്ങനെ ചെയ്യണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും അത് ചെയ്തേ പറ്റൂ. അത് അനിവാര്യമായി തീരുമ്പം അത് ഏത് കാലത്തും നടന്നുകൊണ്ടേയിരിക്കും. യുദ്ധത്തെ ഒരിക്കലും സമൂഹത്തിൽ നിന്നും, കാരണം എന്തുകൊണ്ട്? ആസുര സമ്പത്ത് സമൂഹത്തിലുള്ളിടത്തോളം കാലം ആ ആസുര ശക്തിയെ കീഴ്പ്പെടുത്താൻ യുദ്ധം ഏത് കാലത്തും വേണ്ടി വരും. വരും കാലങ്ങളിലും എല്ലാം അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ യുദ്ധം എന്ന് വിചാരിച്ച് സാധാരണ നടന്നു വരുന്ന യുദ്ധങ്ങളൊന്നും അതിപ്പെടുന്നതല്ല. അത് മറ്റ് താല്പര്യങ്ങൾ കൊണ്ട് നടക്കുന്ന യുദ്ധങ്ങളാണ്, നേരത്തെ പറഞ്ഞ താല്പര്യങ്ങൾ. ഇതങ്ങനെയല്ല, ആസുര ശക്തിയെ കീഴ്പ്പെടുത്തുന്നതിന്, ദൈവീ സമ്പത്തിനെ സമൂഹത്തിൽ വളർത്തുന്നതിന് വേണ്ടി, ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യുദ്ധം. അതനിവാര്യമായി വരുമ്പോൾ അത് ചെയ്യാൻ അധികാരികളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തേ തീരും. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ, അവിടെ യുദ്ധം ചെയ്യേണ്ട സ്ഥാനത്ത് സമാധാനം പറഞ്ഞു കഴിഞ്ഞാലോ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. എന്തോരം ഈ ആസുരി ശക്തി ആധിപത്യം നേടും, ഈ ദൈവീ സമ്പത്തിനെ ആശ്രയിച്ചു കഴിയുന്നവർക്ക് സമ്പൂർണ്ണ നാശം വരും. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈശ്വരന്റെ തന്നെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സ്വധർമാനുഷ്ഠാന രൂപത്തിലുള്ള, അതും യോഗാത്മകമായിട്ടുള്ള യുദ്ധം അതിനെ നിർദ്ദേശിക്കുന്നു. അതൊരിക്കലും സമാധാനത്തെ നശിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടേ സമാധാനം സാധ്യമാകും എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുക. അല്ലെങ്കിൽ ഈ അസുരന്മാരെന്ത് ചെയ്യും? സമാധാനത്തെ നശിപ്പിച്ചോളൂ. അപ്പൊ അവിടെ മറ്റൊരു ഉപായവും സമാധാനം നിലനിർത്താൻ ഇല്ലാതെ വരും. അതുകൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് മഹാഭാരതം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. യുദ്ധം ഒരുപാട് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ അത് അനിവാര്യമായിരുന്നു. എന്തുകൊണ്ട്? കാലസ്വരൂപിയായ ഭഗവാന്റെ ഒരു ലീലയാണ് സംഹാരം. ചില സമയത്ത് സംഹാരം അതും കൂടിയേ കഴിയും. സംഹാരം കൊണ്ടേ സമാധാനം സാധ്യമാകും. അല്ലേ? ആ അതാണ് പറയുന്നത് പ്രളയം. പ്രളയത്തിന് ശേഷം പിന്നെ ശാന്തമാണ്, പിന്നെ അശാന്തി ഉണ്ടാകുന്ന ഇവിടെ സൃഷ്ടി തുടങ്ങുന്നത്. അതുപോലെ സംഹാരത്തിന് ശേഷം ഒരു ശാന്തിയുണ്ട്. അത് ഈശ്വരന്റെ തന്നെ നിയമത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഉള്ള ഒരു യുദ്ധം അതാണ്. അത് സ്വധർമ്മമായി യോഗാത്മകമായി ഒരവൻ അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ അതവന് പാപത്തെ ഉണ്ടാക്കുന്നില്ല, മറിച്ചതവന് മോക്ഷത്തിന് കാരണമായി തീരും. ആ യുദ്ധകർമ്മം പോലും അതാണ്. അത് നമ്മളീ പറയുന്ന തരത്തിലുള്ള മതത്തിന്റെ പേരിലുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യുദ്ധങ്ങളോ അവിടെ ധർമ്മമാണ്, മതമല്ല. മതവും ധർമ്മവും രണ്ടും രണ്ടാണ്. ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്, ധർമ്മത്തെ നിലനിർത്തും. അല്ലെങ്കിൽ അസുരന്മാരെന്ത് ചെയ്യും? സർവവും നശിപ്പിക്കും, ധർമ്മത്തെ നശിപ്പിക്കും, ധാർമ്മികതയെ നശിപ്പിക്കും, ധർമ്മത്തിൽ ജീവിക്കുന്നവരെ നശിപ്പിക്കും. അപ്പോൾ ആ നാശത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് എന്താണ്? ഈശ്വരസ്മരണയോടുകൂടിയ യുദ്ധം, യോഗം, കർമ്മയോഗം അതനുഷ്ഠിക്കൂ എന്നാണ്. അതിന് വിശദീകരിക്കുന്ന മൈ വാസുദേവേ അർപ്പിതേ മനോബുദ്ധി യസ്യ മൈ അർപ്പിത മനോബുദ്ധി. അത് എങ്ങനെ അത് ആ യുദ്ധം നിർവഹിക്കണം, അല്ലെങ്കിൽ ആ സ്വധർമ്മം നിർവഹിക്കണം. എല്ലാവർക്കും യുദ്ധം സ്വധർമ്മമായി വരുന്നില്ല. യുദ്ധം സ്വധർമ്മമായി വരുമ്പോൾ ഒരാളത് ചെയ്താൽ മതി. അവനവന് വന്നുചേരുന്ന പ്രവൃത്തികൾ, സ്വധർമ്മമായി വന്നുചേരുന്ന പ്രവൃത്തികൾ, അത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? അത് പറയുന്നു, മൈ വാസുദേവി അർപ്പിതേ മനോബുദ്ധി, എന്നിൽ അർപ്പിതമായ മനസ്സും ബുദ്ധിയും. രണ്ടു കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിതമായിരിക്കുക എന്നുള്ളതാണ്. കാരണം ഏത് കർമ്മത്തിനും ഇഷ്ടവും അനിഷ്ടവും ഉണ്ടാകും, നന്മയും തിന്മയും ഉണ്ടാകും. പൂർണ്ണമായും നന്മയെ മാത്രം ആശ്രയിച്ചൊരു പ്രവൃത്തി ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ ശുദ്ധമായൊരു കർമ്മമില്ല. കർമ്മത്തിൻ്റെ സ്വഭാവം തന്നെയാണ് ഈ ദ്വന്ദ്വാത്മകത. അതിൽ ചില കർമ്മങ്ങളിൽ നന്മയേറിയിരിക്കും, ചില കർമ്മങ്ങളിൽ തിന്മയേറി വരും. ധർമ്മം എന്ന് പറയുമ്പോൾ നന്മ ഏറി നിൽക്കുന്ന കർമ്മങ്ങൾ. ചില കർമ്മം തൽക്കാലം തിന്മ പോലെ പ്രതീതമായാലും ഭാവിയിൽ അത് നന്മയ്ക്ക് ഉപകരിക്കും. ദുഷ്ടനിഗ്രഹവും മറ്റും അതാണ്. ദുഷ്ടനെ നിഗ്രഹിക്കുന്നതിൽ നമുക്കൊരു തിന്മ പോലെ തോന്നും, പക്ഷേ ഭാവിയിൽ അത് നന്മയ്ക്ക് ഉപകരിക്കുന്നു. അല്ല, നമ്മളെപ്പോഴും അറിഞ്ഞും അറിയാതെ ചെയ്യുന്നതാണ്. ശരീരത്തിൻ്റെ ഒരു ഭാഗം അത് ശരീരത്തെ നശിപ്പിക്കുമെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ ഭാഗത്ത് നമ്മൾ യാതൊരു ദൈവവും ദാക്ഷിണ്യവും വിചാരിക്കാതെ മുറിച്ചു മാറ്റുന്നു. ഇതുവരെ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നു, അതിനെ മുറിച്ചു കളയുന്ന ഹിംസയാണ് എന്നൊന്നും ചിന്തിക്കാറില്ല. അങ്ങനെ മുറിച്ചു മാറ്റുന്ന എന്തുകൊണ്ട്? ശരീരത്തെ, ശേഷിക്കുന്ന ഭാഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ മുറിച്ചു മാറ്റുന്നു. സമൂഹത്തിനും അങ്ങനെ അല്ല. സമൂഹത്തിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കുന്നു, ഇന്നയാളെ ഹിംസിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സമൂഹം രക്ഷപ്പെടുമെന്ന് കണ്ടുകഴിഞ്ഞാൽ ഹിംസിക്കുന്നു. വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത് താനല്ല, അർജുനനെ ആത്യന്തികമായി പഠിപ്പിക്കുന്നതാണ്. യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആനുള്ളത് അതങ്ങനെ സമാധാനത്തിന് വിരുദ്ധമല്ലേ. പക്ഷേ ഗീതയിലൂടെ അർജുനെ പഠിപ്പിക്കുന്ന യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അർജുനനെ കൊണ്ട് ഭഗവാൻ നിർബന്ധപൂർവ്വം ഇവിടെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ്. അർജുനൻ ഇന്ന് പിൻവലിഞ്ഞവനാണ്. പക്ഷേ ആ യുദ്ധം ചെയ്യിപ്പിക്കുമ്പോൾ ഒരു വലിയ പാഠം അർജുനെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? നിമിത്തം മാത്രം, വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത് നീയല്ല, ഞാനാണ്. അതാണ് ആ സ്വധർമാനുഷ്ഠാനത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം. യുദ്ധം വാസ്തവത്തിൽ ചെയ്യുന്നത് താനും. പിന്നെ ആരാണോ, ആരാണോ ഇത് ചെയ്യിപ്പിക്കുന്നത്, നിഹത സർവമേവ, ഇവരെല്ലാം ഞാൻ തന്നെയാണ് കൊന്നിരിക്കുന്നത്, നീയല്ല. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് അത്? കാലത്തിൻ്റെ അലംഘ്യമായ ആ നിയമത്തിൽ അവശ്യം ഭാവിയായി സംഭവിക്കുന്നതാണ് യുദ്ധം. അതിന് അതാണ് വാസ്തവത്തിൽ ഇതിൽ പറയുന്ന യുദ്ധം. അതിനാണ് ഇവിടെ പറയുന്നത് മയ്യർപ്പിത മനോബുദ്ധി, മനസ്സിന്റെ അർപ്പണം. യുദ്ധം ചെയ്യുന്നവനെങ്ങനെയാണ് മനസ്സിനെ ഈശ്വരന് അർപ്പിക്കുന്നത്? മനസ്സിന്റെ അർപ്പണം എന്ന് പറയുന്നത് മനസ്സിന്റെ സ്വഭാവം എന്താണോ, സങ്കല്പമാണ് മനസ്സിന്റെ സ്വഭാവം. മനസ്സ് കൽപ്പനകളിൽ മുഴുകിയിരിക്കുന്നു. ആ മനസ്സിനെ ഈശ്വരന് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ മനസ്സ് ഈശ്വരനെ കൽപ്പിക്കുക എന്നാണ്. എന്നിൽ അർപ്പിതമായ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്നെ കൽപ്പിക്കുന്ന മനസ്സ്, എന്നെ സ്മരിക്കുന്ന മനസ്സ്, അതാണ്. അപ്പൊ തന്നിൽ യുദ്ധകർത്തൃത്വം വരാതിരിക്കണമെങ്കിൽ എന്ത്, താൻ എന്ത് ചിന്തിക്കണം? അവിടെ ഈശ്വരനെ ചിന്തിക്കണം. അത് ചിന്തിച്ചാൽ മാത്രം പോരാ, പറഞ്ഞല്ലോ യുദ്ധം അനുകൂലമായും പ്രതികൂലമായും വരും. യുദ്ധം തന്നെ അവന് വ്യഥയെ ഉണ്ടാക്കും. യുദ്ധത്തിന്റെ ഫലങ്ങൾ അതിനും വലിയ ദുഃഖത്തെ ഉണ്ടാക്കും. അവിടെയെല്ലാം എന്ത് വേണം? അവന്റെ ബുദ്ധിയും ഈശ്വരനിരിക്കും. ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? നിശ്ചയമാണ്. അവിടെ ആ ബുദ്ധി സദാ എന്തിനെ നിശ്ചയിക്കുന്നു? വിഷയങ്ങൾ നിശ്ചയിക്കുന്നു. തന്റെ അഹന്തയോട് ചേർത്ത് ഓരോ വിഷയങ്ങളെയും സംബന്ധിച്ച് ബുദ്ധി ഓരോ തീരുമാനങ്ങളെടുത്ത് സദാസമയം പ്രവർത്തിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബുദ്ധി, യോഗിയുടെ ബുദ്ധി, കർമ്മയോഗിയുടെ ബുദ്ധി ആ യുദ്ധത്തിനും യുദ്ധത്തിന്റെ ഫലങ്ങളിലും ഈശ്വരനോട് ബന്ധപ്പെടുത്തി നിശ്ചയിക്കുന്നു. എങ്ങനെ? ഇതിന്റെ പൂർണ്ണമായ ഈ കർമ്മത്തിലായാലും ശരി, ആ കർമ്മത്തിന്റെ ഫലത്തിലായാലും ശരി, ഇതിന്റെ പൂർണ്ണമായ എല്ലാ നിശ്ചയങ്ങളും ഈശ്വരനോട് ബന്ധപ്പെടുത്തും, തന്റേതല്ല. കർമ്മഫലം മുഖ്യമായും കർമ്മത്തിന്, കർമ്മത്തിൽ നിന്നൊരാൾ നേരിടേണ്ടി വരുന്ന കർമ്മഫലമാണ്. അത് താൻ നിശ്ചയിക്കുന്നതല്ല, ഈശ്വര നിശ്ചിതമാണ് എന്നുള്ള ബുദ്ധി അവന് വരുന്നു. കർമ്മത്തിൻ്റെ അനുകൂല പ്രതികൂല ഭാവങ്ങൾ അത് ഈശ്വര നിശ്ചിതമാണ് എന്നവൻ നിശ്ചയിക്കുന്നു. അപ്പോൾ ബുദ്ധിയെ നിശ്ചയാത്മികയായി ഈശ്വരനോട് ബന്ധപ്പെടുത്തുന്നു. അവിടെ തൻ്റെ അഹന്ത കൊണ്ടുള്ള നിശ്ചയങ്ങളെ ഒഴിവാക്കുന്നു. സാധാരണ ജീവൻ എന്ത് ചെയ്യുന്നു? തൻ്റെ അഹന്ത കൊണ്ട് നിശ്ചയിക്കുന്നു. കർമ്മഫലം തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി നേടിയതാണെന്ന് അവൻ ഉറപ്പിക്കുന്നു. അവിടെ എങ്ങനെയല്ല, ഈ കർമ്മഫലം അത് കർമ്മത്തിൻ്റെ സ്വഭാവമനുസരിച്ച് എപ്പോഴും ദ്വന്ദ്വാത്മകമായി വരും. യുദ്ധം ചെയ്തു, ആ വംശം ആകമാനം മുടിഞ്ഞു, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. പക്ഷേ അത് യോഗാത്മകമായി ആണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതിൽ അർജുനൻ നിരപരാധിയാണ്. എന്തുകൊണ്ട്? ആ യുദ്ധം ഈശ്വരൻ്റെ തന്നെ ലീലയാണ്. അതല്ല, അർജുനനെ കേവലം ഒരു നിമിത്തം മാത്രമാക്കിയതാണ്. അതേതെങ്കിലും സമയത്ത് അർജുനനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ അർജുനൻ പിന്നീട് അതിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. സ്മരിക്കാൻ കഴിഞ്ഞാൽ, പറഞ്ഞല്ലോ ഇവിടെ അർജുനന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇതിനെ ഉൾക്കൊള്ളുകയും സ്മരിക്കുകയും ചെയ്യുന്ന അർജുനനാണ്. ആ അർജുനൻ അവിടെ എന്ത് ചെയ്യും? നിശ്ചയിക്കും. എന്താണോ ഇത്? കേവലം ഈശ്വരന്റെ തന്നെ ഒരു ലീലയാണ്. കാലസ്വരൂപിയായ മഹാഭാരതത്തിൽ ആവർത്തിച്ച് എവിടെയെല്ലാം അവിടെ യുക്തിക്ക് പിടികിട്ടാതെ മനസ്സ് കുഴങ്ങിപ്പോകുന്ന സന്ദർഭങ്ങൾ വരും. ധർമ്മത്തെ നിർവചിക്കുന്നതിൽ, കർമ്മഫലങ്ങളെ നിർവചിക്കുന്നതിലെല്ലാം ഋഷിമാർക്കും അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കും അവിടെ പറയും, ധർമ്മവേത്താക്കൾക്കൊക്കെ ആശയക്കുഴപ്പം വരും. അപ്പോൾ അവിടെയൊക്കെ ഒരു അശരീരി പോലെ ഇങ്ങനെ പറയും വ്യാസൻ. എന്താണ് ഇത്? കാലോഹി ദുരതിക്രമ. കാലമെന്ന് പറയുന്നത് ദുരതിക്രമമാണ്. അതിൻ്റെ നിയമങ്ങളെ അതിലംഘിക്കാൻ ആർക്കും സാധ്യമല്ല. അതിന് സർവപ്രാണികളും അതിന് വശംവദരായിരിക്കുന്നു. അതാണ് നിശ്ചയം, അത് വ്യാസന്റെ ഒരു നിശ്ചയമാണ്. അതാണ് പറയുന്നത് മയ്യർപ്പിത ബുദ്ധി. ആ ഒരു നിശ്ചയത്തിൽ അവന്റെ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച്, പ്രത്യാഘാതങ്ങളെ കുറിച്ച് ആ കർമ്മയോഗി ഒരിക്കലും വ്യാകുലപ്പെടുന്നില്ല. എന്തുകൊണ്ടത് സംഭവിക്കേണ്ടത്? സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഓരോ കാലത്തിനും ഈശ്വര നിശ്ചയമനുസരിച്ച് അത്തരൊരു നിശ്ചയം സ്വധർമാനുഷ്ഠാനത്തിൽ, അത് യുദ്ധമായാലും ശരി, ഈശ്വരപൂജയായാലും ശരി, യജ്ഞദാനാദി, യജ്ഞദാനം, തപസ് തുടങ്ങിയ നിത്യകർമ്മങ്ങളായാലും ശരി, ഏത് കർമ്മത്തെ സംബന്ധിച്ചും അത്ര ഒരു നിശ്ചയം മനസ്സിൽ, ആ നിശ്ചയം അത് ഒടൊപ്പം ഈശ്വരസ്മരണയും യശ്യത്വ, അതാർക്കാണോ ഉള്ളത്, അങ്ങനെയുള്ള നീ. അപ്പോൾ ഇതൊന്നും അവനെ വ്യാകുലപ്പെടുത്തുന്നില്ല. തനിക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ, സ്വധർമ്മമായി വന്നു ചേരുന്ന കർമ്മം, അതിൽ നിന്ന് അയാൾ പിന്മാറുന്നില്ല. അതയാൾ തൻ്റെ ധർമ്മബുദ്ധി കൊണ്ടും തനിക്ക് ധർമ്മമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്നു. അത് എത്ര വലിയ ഹിംസാത്മകമായാലും ശരി, പരമാർത്ഥത്തിൽ അത് ഹിംസയല്ല എന്ന് തിരിച്ചറിയുന്നു. കം ഘാതേതി ഹന്തി കം, അതാണ് അവിടെ വിവേകശാലിയായ അർജുനൻ മനസ്സിലാകുന്നത്. ഇവിടെ ആര് കൊല്ലുന്നു, ആരെ കൊല്ലിക്കുന്നു, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഹിംസ നടക്കുന്നതോ, ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് ഉത്തരവാദി ആർക്കാണ്? തന്നെ കേവലം നിമിത്തമാക്കി ഇത് സദാ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ ഒരു ലീലയാണ്. ആ തരത്തിലുള്ള ഒരു ഹിംസയല്ല മഹാഭാരതത്തിൽ. വേറൊരു സന്ദർഭത്തിൽ യക്ഷപ്രശ്നത്തിൽ ധർമ്മപുത്ര യക്ഷൻ ഉപദേശിക്കുന്നിടത്തും ഈ ഹിംസയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കാരണം നമ്മളിപ്പോഴും ലോകത്ത് സമാധാനം കാംക്ഷിക്കുന്നവരാണ്. പക്ഷേ നമ്മളറിയുന്നില്ല എന്താണ്, ലോക സദാ ഹിംസാപ്രധാനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഹിംസ നടക്കുന്നു? എപ്പോഴും ഒരു പ്രാണി മറ്റൊരു പ്രാണിയെ കൊണ്ട് നിലനിൽക്കുന്നു. ഒരു പ്രാണിയുടെ നാശത്തിൽ നിന്നാണ് മറ്റൊരു പ്രാണിയുടെ ജന്മം. അങ്ങനെയല്ലാതെ ലോകം നിലനിൽക്കുന്നില്ല. ഈ ഓരോ ഒരുവന്റെ ഒരുവൻ മറ്റൊരുവന് അന്നമായിത്തീരുന്നു. ഇതാണ് നമ്മൾ ലോകത്ത് കാണുന്നത്. അപ്പോൾ ഹിംസയാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ജീവനെ നിലനിൽക്കണമെങ്കിൽ ഹിംസ കൂടാതെ സാധ്യമല്ല. പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം അന്നം കൂടാതെ ആർക്കും നിലനിൽക്കാൻ വയ്യ, ഏത് പ്രാണിക്കും. അപ്പോൾ മറ്റൊരു ജീവൻ തനിക്ക് ആഹാരമായാലേ തനിക്ക് നിലനിൽക്കാൻ പറ്റും. ഓരോ നിമിഷവും ഹിംസയെ ആശ്രയിച്ച് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിന്നു പോകുന്നു. അപ്പോൾ സംഹാരം എന്ന് പറയുന്ന ഒരു ക്രിയ അവസാനം സൃഷ്ടിയും സ്ഥിതിയും കഴിഞ്ഞ് ഒടുവിൽ വച്ചിരിക്കുന്ന സദാസമയത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരീയമായി ഒരു നിയമം ഈ സൃഷ്ടി സ്ഥിതി സംഹാരം മൂന്നിനെയും ഒരേ കാലത്ത് നിലനിർത്തും. അതുകൊണ്ട് ആ ഹിംസയെ, ഈശ്വരീയമായ ഹിംസ ഒഴിവാക്കിയാൽ പിന്നെ ജീവൻ നിലനിൽക്കത്തില്ല. അപ്പൊ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിരിക്കുന്ന എന്താണ്? ഹിംസയാണ്. അത് മഹാഭാരതത്തിൽ തന്നെ പറയുന്നതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഹിംസ ആർക്കാണ് ഒഴിവാക്കാൻ കഴിയുന്നത്? ആർക്കും ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒന്ന് പറയുന്നുണ്ട്, എന്താണോ അതിനെ ഈശ്വരീയമായ നിയമം എന്ന് തന്നെ തിരിച്ചറിയുക, താൻ അതിൽ കൈകടത്താതിരിക്കുക, താനായിട്ടൊന്നിനെ ഹിംസിക്കാതിരിക്കുക. അതാണ് ഇവിടെ ആത്യന്തികമായ ഗീത പഠിപ്പിക്കുന്ന. എന്താണ് ഹിംസ അല്ലെങ്കിൽ യുദ്ധം? അതെന്റെ ജോലിയാണ്. അത് ഞാൻ ഇവിടെ അതല്ലാതെ സൃഷ്ടിസ്ഥിതിയുമില്ല, അതിൽ നീ കൈയെടുത്തരുത്. അതാ അതൊരിക്കലും ജീവൻ അതിൽ കൈയെടുത്തരുത്. ജീവൻ അതിൽ കയറി ഹിംസിക്കരുത്. അത് ഈശ്വരന്റേതാണ് ഈ പ്രവൃത്തി എന്നവൻ നിശ്ചയിക്കും, ഉറപ്പിക്കും. വാഹിംസ അവനെ വ്യാകുലപ്പെടുത്തില്ല, കാരണം വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. ദൃഢിക്രമമായിരിക്കുന്ന കാലത്തിൽ അവശ്യം ഭാവിയായി സംഭവിക്കുന്ന അത്തരം കാര്യങ്ങളും അതിന് ജീവന് അങ്ങേയറ്റം കിട്ടാവുന്നുള്ള എന്താണ്, ഒരു നിമിത്ത സ്ഥാനം. അതാണ് ആ നിമിത്ത സ്ഥാനം വരുന്നപ്പോൾ അത് തന്റെ ധർമ്മമായി വരുമ്പോൾ അത് ബോധിപ്പിക്കുകയാണ്. അപ്പൊ ഹിംസ എന്ന് കേട്ടിട്ട് അല്ലെങ്കിൽ യുദ്ധം എന്ന് കേട്ടിട്ട് ഹാലിളകി നമ്മൾ ഗീതയ്ക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. ഇത് മനസ്സിലാക്കിയാൽ മതി എങ്ങനെ നമ്മളതിൽ നിമിത്തം മാത്രമായി തീരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോ നമ്മൾ ധരിക്കുന്ന യുദ്ധം യുദ്ധമല്ലാതായിത്തീരും. അപ്പോ പരമാർത്ഥത്തിൽ ഗീത എന്താണ് ചെയ്യുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ഈശ്വരന്റെ ആ നിയമത്തെ ഈശ്വരീയമായി വെളിപ്പെടുത്തുക ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള യുദ്ധത്തെയോ സമാധാനത്തെയോ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മൾ സമാധാനമെന്ന് കരുതുമ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിംസയാണ് യുദ്ധം. എന്തുകൊണ്ട്? എവിടെ സ്ഥിതി നിലനിൽപ്പുണ്ടോ അത് ഹിംസയെ ആശ്രയിച്ച് നടക്കുന്നു. അപ്പോൾ നമ്മൾ സമാധാനമെന്ന് കരുതുന്ന എവിടെ, നമ്മുടെ ഒരു ചെറിയ സ്വാർത്ഥതയിൽ നമ്മൾക്ക് കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ പറയാം ലോകത്ത് സമാധാനമുണ്ട് എന്ന് പറയും. ഒരിക്കലും അവിടെ സമാധാനം, നമ്മൾ കാണുന്ന സമാധാനത്തെ നമ്മൾ കാണുന്ന എന്താണ്, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ ചില അനുകൂലമായ അവസ്ഥ, നമ്മുടെ ചില സൗകര്യങ്ങൾ. അതാണ് ഈശ്വരന്റെ അനുസ്യൂതമായ ഹിംസ. അതിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല, അത് നമ്മൾ വിസ്മരിച്ചു പോകും. അത് ഈശ്വരീയമായ നിയമമാണെന്നറിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, അവൻ പിന്നെ ഹിംസയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവൻ അതിലൂടെ കാണുന്നത് എന്താണ്, ഈശ്വരന്റെ മഹത്വത്തെയാണ് കാണുന്നത്. അതിൽ അവൻ ചിത്ത സമാധാനം അവന് സംഭവിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ്, അവന് ചിത്തസമാധാനം വരണം. അതുകൊണ്ട് താൻ ഈശ്വരന്റെ ഈ കർമ്മത്തിൽ ഏർപ്പെടാതിരിക്കുക. പിന്നെ തനിക്ക് ഏർപ്പെടേണ്ടി വന്നാലോ കേവലം ഒരു നിമിത്തം മാത്രമായി. അപ്പോൾ ഇവിടെ പറയുന്ന യുദ്ധവും നമ്മൾ കരുതുന്ന സമാധാനവും ഒന്നും അത് ശരിക്കും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ ഗീത വ്യാഖ്യാനിക്കുന്നത്. നമ്മളിവിടെ പറയുന്ന എന്താണ്, നിന്റെ മനസ്സും ബുദ്ധി അർപ്പിക്കുക. മനസ്സുകൊണ്ട് ഈശ്വരനെ സ്മരിക്കുന്നതാണ് മനസ്സിന്റെ അർപ്പണം. സർവസംഭവങ്ങളും ഈശ്വര കൽപ്പിതമെന്ന് മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നതാണ് ബുദ്ധി അർപ്പിക്കുക. അവിടെ നിന്നെല്ലാം താൻ ഒരു നിമിത്തമായി മാറി നിൽക്കുക. എന്നിട്ട് തനിക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ ഈശ്വരാധീനമായി ചെയ്യുക, അല്ലെങ്കിൽ ഈശ്വരന്റെ കയ്യിൽ നിമിത്തമാകുമ്പോൾ എന്ത് വരുന്നു, ഈശ്വരന്റെ കയ്യിൽ കേവലം ഒരു ഉപകരണമാകുന്നു. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കർമ്മയോഗത്തിൽ ചർച്ച ചെയ്ത മറ്റ് കാര്യങ്ങളെല്ലാം. എന്താണ് കർമ്മഫലത്തിനുള്ള കർമ്മഫലത്യാഗം അല്ലെങ്കിൽ കർമ്മഫലത്തിൽ ഉള്ള മമതയെ വെടിയുക, ആത്മസ്മരിക്കുക, ഈശ്വരനെ സ്മരിക്കുക, അഹന്തയെ ത്യജിക്കുക, ധർമ്മത്തെ മാത്രം ചെയ്യുക, അത് സ്വധർമ്മത്തെ മാത്രം അനുഷ്ഠിക്കുക, പരധർമ്മത്തെ ഉപേക്ഷിക്കുക, ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും ഇതെല്ലാം അതിനോട് ചേർന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ത്വം മയ്യർപ്പിത മനോബുദ്ധി സൻ, നീ മയ്യർപ്പിത മനോബുദ്ധിയായി. മാമേവ യഥാസ്മൃതം യേശ്യസി ആഗമിഷ്യസി. നീ എങ്ങനെയാണോ എന്നെ സ്മരിച്ചത്, ഏത് ഭാവത്തിലാണോ, ഏത് രൂപത്തിലാണോ നീ എന്നെ സ്മരിച്ചത്, എന്നാണ് പറയുന്നത് യഥാസ്മൃതം. ആണോ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈശ്വരഭാവമാണ് മനസ്സ്. അപ്പോ ആ കർമ്മയോഗം എന്തായിത്തീരുന്നു? തദ്ഭാവഭാവിതനായിത്തീരുന്നു. ആ ഈശ്വര വാസനയെ സമ്പാദിച്ചവനായിത്തീരുന്നു. അതുകൊണ്ട് അസംശയോ നാസംശയോ അത്ര വിദ്യതേ, എന്താണ് യഷ്യസി ആഗമിഷ്യസി, എന്നെ തന്നെ നീ പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത്. അപ്പോൾ ഒരു കർമ്മയോഗിക്ക് നിശ്ചിന്തനായി യുദ്ധം ചെയ്യാം, യാതൊരു പാപബോധവും ഇല്ലാതെ അയാൾക്ക് യുദ്ധം ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? ഭഗവാനെ തന്നെ പ്രാപിക്കും. അതിന് യുദ്ധം തടസ്സമുണ്ട. അപ്പോ ഈ അസുര സമ്പത്തിനെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സമാധാനം നിലനിൽക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ ആ നിഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അവൻ കർമ്മയോഗി, യുദ്ധം ചെയ്യുന്നു. അത് ഈ പറഞ്ഞ രീതിയിൽ ആ യുദ്ധം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും നമുക്ക് പരിചയമുള്ള യുദ്ധമല്ല. ആ യുദ്ധം കർമ്മയോഗിക്ക് മാത്രമേ മനസ്സിലാകും, അല്ലാത്തവൻ അത്തരൊരു യുദ്ധത്തെ കുറിച്ച് മനസ്സിലാകത്തില്ല. ആ യുദ്ധം ഒരിക്കലും സമാധാനത്തിന് എതിരായ യുദ്ധമല്ല. അത് മാത്രമല്ല എന്ത് ചെയ്യുന്നു? അവനെ നിത്യശാന്തിയിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ള അർജുനോട് പറയുകയാണ്, മാ മനസ്സുമര വിദ്യ. അങ്ങനെ എന്നെ സ്മരിക്കുന്നതായി അത് ചെയ്യുക. അതിന് രണ്ടിനും ഒന്നാക്കി മാറ്റുക. ഈശ്വര സ്മരണയും സ്വധർമാനുഷ്ഠാനവും രണ്ടാക്കുക, രണ്ടും ഒന്നാക്കി തന്നെ മാറ്റുക. അതാണ് ഇവിടെ ഭഗവാൻ അർജുനോട് ആവശ്യപ്പെടുന്നത്. തസ്മാത്, അതുകൊണ്ട്, എന്തുകൊണ്ട്? മദ്ഭാവഭാവിതൻ, ഈശ്വരീയമായ വാസനയോ സമ്പാദിച്ചവൻ ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. അതുകൊണ്ട് സർവേഷു കാലേഷു സദാസമയവും മാമനുസ്മര യുദ്ധിത, എന്നെ സ്മരിച്ചുകൊണ്ട് സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. മയ്യർപ്പിത മനോബുദ്ധി, എന്നിൽ അർപ്പിതമായ മനസ്സും ബുദ്ധിയുമുള്ളവൻ അസംശയ, ഒരു സംശയവും വേണ്ട, മാം ഏവ ഈശ്വസി, എന്നെ തന്നെ പ്രാപിക്കും, ഈശ്വരനെ തന്നെ പ്രാപിക്കുന്നു. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച മയ്യർപ്പിത മനോബുദ്ധൻ മാമേവേഷ്യസ്യ സംശയഃ. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഉപാസകൻ തന്നെ കർമ്മയോഗിയായിരുന്നു, കർമ്മയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അയാൾ എങ്ങനെയാ യോഗത്തെ അനുഷ്ഠിക്കണം? അയാൾക്ക് എന്ത് ഭാവമാണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഗീതയുടെ പ്രത്യേകത എന്താണ്? ഗീതയിൽ ജ്ഞാനം, കർമ്മം, ഭക്തി, യോഗം, ഉപാസന ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വേർതിരിച്ച് വേറെ വേറെ ആയിട്ടല്ല ഉപദേശിക്കുന്നത്, മറിച്ച് ഇതിനെ സമന്വയിപ്പിച്ചിട്ടാണ് ഉപദേശിക്കുന്നത്. അതായത് ഒരാൾക്ക് ഇതിന് അയാളുടെ ജീവിതത്തിൻ്റെ ഏത് ഒരു കർമ്മയോഗി അയാൾക്ക് ഭക്തനാകാം, ജ്ഞാനിയാകാം, ഉപാസകനാകാം, യോഗിയാകാം, എല്ലാം എന്നായിത്തീരാം. എന്നുവെച്ചാൽ ഒരാൾക്ക് ആവശ്യമുള്ളത് സ്വീകരിക്കാം. ഓരോന്നിൻ്റെയും പൂർണ്ണത അഗ്രസ്ഥാനത്തെ കാണാൻ പറ്റും. അത് മറ്റൊരു കാര്യം. പക്ഷേ ഒരുവൻ മറ്റ് കർമ്മങ്ങളെല്ലാം മെടിഞ്ഞു യോഗനിഷ്ഠനായിരിക്കുന്ന ഒരവസ്ഥ ഒരാൾക്ക് വരാം. അയാളെ നമുക്ക് യോഗി എന്ന് തന്നെ പറയേണ്ടി വരും. ഒരാൾ സ്വധർമ്മത്തിൽ തന്നെ മുഴുകി ഇരിക്കുന്ന കർമ്മനിഷ്ഠ ഒരാളിൽ കാണാം, അയാളെ നമുക്ക് കർമ്മയോഗി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഓരോ അവസ്ഥകളാണ്. ഇത്തരം ഓരോ അവസ്ഥകളിലേക്ക് ഓരോ ജീവനും എത്തുന്ന ആ യാത്രയിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇയാൾക്ക് ഇതിനെയെല്ലാം സ്വീകരിക്കാൻ കഴിഞ്ഞേക്കാം. അതായത് തൻ്റെ കർമ്മയോഗത്തോടൊപ്പം തന്നെ ഭക്തിയും യോഗവും ജ്ഞാനവും എല്ലാം സ്വീകരിക്കുന്ന ഒരവസ്ഥ. അതൊരു സാധനയുടെ ഒരു ഘട്ടത്തിൽ അതും ആവശ്യമായി വരും. അല്ലാതെ മറ്റ് എല്ലാത്തിനെയും പാടെ നിഷേധിച്ചിട്ട് ഒരാൾ ഒന്നിൽ മാത്രം ഉറച്ചു പോവുക, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇടകലർത്തി നിർദ്ദേശിക്കുന്നത്. ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ അവിടെ ജ്ഞാനവും വരും. ജ്ഞാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് തന്നെ യോഗവും വരും. ഇവിടെ ഇപ്പോൾ ഉപാസനയുടെ പ്രകരണമാണ്. ആ ഉപാസനയെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പെട്ടെന്ന് പറഞ്ഞു എങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പോൾ എന്താണോ സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് കർമ്മയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുവനും അതോടൊപ്പം തന്നെ യോഗത്തെ ചെയ്തിരിക്കാം. അങ്ങനെ എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു? കാരണം ഓരോന്നിനും അധികാരികൾ വേറെ വേറെയാണ്. ഒരു കർമ്മയോഗിക്ക് ഒരു യോഗിയെപ്പോലെ, മറ്റൊരു യോഗിയെപ്പോലെ, ധ്യാനയോഗിയെപ്പോലെ ധ്യാനയോഗത്തെ പൂർണ്ണമായി അനുഷ്ഠിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഒരു ധ്യാനയോഗിക്ക് അതുപോലെ തന്നെ ഒരു കർമ്മയോഗിയെപ്പോലെ കർമ്മത്തെ അനുഷ്ഠിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷേ ഈ രണ്ടു കൂട്ടർക്കും അവരുടെ സാധനയുടെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഇതിനെ സമന്വയിപ്പിക്കാം. ധ്യാനയോഗത്തോടൊപ്പം തന്നെ കർമ്മയോഗവും സ്വീകരിക്കാം. പക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാധാന്യം ഒന്നിനായിരിക്കും എന്ന് മാത്രം. ആ പ്രാധാന്യത്തിനനുസരിച്ചാണ് അധികാരി എന്ന് വേർതിരിക്കുന്നത്. ചിലരുടെ ജീവിതത്തിൽ ഭക്തിക്കായിരിക്കും പ്രാധാന്യം, ചില ജീവിതത്തിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് തത്വജ്ഞാനത്തിനായിരിക്കും, ചിലർ അതിനുള്ള ധ്യാനയോഗത്തിനായിരിക്കും. അങ്ങനെ ഒന്നിനെ പ്രാധാന്യം വരുമ്പോൾ മറ്റുള്ളതിനെ എല്ലാം എന്തു പറയും? ബഹിരംഗം എന്ന് പറയും. പ്രാധാന്യമുള്ളത് അന്തരംഗ സാധനം എന്ന് പറയും. ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്നു അന്തരംഗ ബഹിരംഗ സാധനം. അതിൽ അന്തരംഗ സാധനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവൻ ആ ഈശ്വരീയമായ മാർഗത്തിൽ മുന്നേറുമ്പോൾ അയാൾ അറിഞ്ഞോ അറിയാതെയോ പരമപ്രധാനമായി സ്വീകരിച്ചിരിക്കുന്ന സാധനമാർഗം, അതിനാണ് അന്തരംഗ സാധനം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത് അയാളിന് മുഖ്യമായി. ആന്തരംഗ സാധനയ്ക്കനുസരിച്ചാണ് ഒരാളെ ഇന്നതിന് അധികാരികൾ തീരുമാനിക്കുന്നത്. മറ്റ് ഉള്ള സാധനങ്ങളും അയാളോടൊപ്പം ഉണ്ടായിരിക്കും. അതിനെല്ലാം ബഹിരംഗങ്ങളെന്ന് പറയും. കാരണം ഒന്നിൽ അയാൾക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്നതുപോലെ മറ്റുള്ളതിൽ അയാൾക്ക് മുഴുകാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ വാസന, അയാളുടെ സംസ്കാരം അതിനയാളെ അനുവദിക്കുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ ഭക്തിക്കായിരിക്കും പ്രാധാന്യം. അപ്പോൾ അത് അയാളെ സംബന്ധിച്ചിടത്തോളം അന്തരംഗ സാധനയാണ്. അയാൾക്കതുപോലെ തത്വജ്ഞാനത്തിലോ അല്ലെങ്കിൽ കർമ്മയോഗത്തിലോ അതേ താല്പര്യത്തിൽ അയാൾക്ക് വ്യാകുലതനാകാൻ കഴിയത്തില്ല. പക്ഷേ അയാളുടെ സാധനയുടെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അയാൾക്കിതിനെയെല്ലാം സ്വീകരിക്കേണ്ടി വരും. കാരണം അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾക്കനുസരിച്ച് ഇതെല്ലാം അയാളുടെ മുമ്പിൽ വന്നു ചേരും. അയാൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും വന്നു ചേരുമ്പോൾ ഇതെല്ലാം ഭാഗികമായെങ്കിലും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അത്തരം മറ്റ് സാധനമാർഗങ്ങൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താവും? അതെല്ലാം ബഹിരംഗങ്ങളായിരിക്കും. അയാൾ മുഖ്യമായതിനെയൊന്നും അപേക്ഷിക്കുന്നില്ല. അയാൾക്ക് ഭക്തിയിൽ വരുന്നത് പോലെയുള്ള ഒരു നിഷ്ഠ മറ്റൊന്നിലേക്ക് വരുന്നു. അതുകൊണ്ട് ആണ് ഗീതയിൽ പറയുന്നത് എന്താണോ, അത് സമന്വയ ശാസ്ത്രമാണ്. അത് സമന്വയവുമായി എല്ലാത്തിനെയും ബോധിപ്പിക്കുന്നു. ഒരു പരിധിവരെ ഒരാൾക്ക് എല്ലാത്തിനെയും സ്വീകരിക്കേണ്ടി വരും. എന്തിനു ധ്യാനയോഗത്തെ കുറിച്ച് മുഖ്യമായി പറയുന്ന യോഗശാസ്ത്രത്തിൽ പോലും പറയുന്ന എന്താണ്? ഈശ്വര പ്രണിധാന തസ്യവാചക പ്രണവ ജപ തദർത്ഥ ഭാവന. ഇങ്ങനെ ഈശ്വര പ്രണിധാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ധ്യാനയോഗത്തെ സ്വീകരിക്കാൻ എന്ന മാർഗത്തെ അവിടെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ മുഖ്യം അതല്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? ഈശ്വര പ്രണിധാന വാ, അതും ഒരു മാർഗമാണ് എന്ന്. ഗീതയിൽ എന്താണ് ചെയ്യുന്നത്? ഓരോന്നിനെയും അന്തരംഗ സാധനയായി നിർദ്ദേശിക്കുമ്പോൾ മറ്റുള്ളതിനെല്ലാം അവിടെ ബഹിരംഗ സാധനങ്ങളായി നിലനിർത്തുന്നു ഓരോ അധികാരികൾക്കനുസരിച്ച്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉപാസകന്റെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഉപാസകന് അത് മുഖ്യമായിട്ട് അതാണ് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഒരാൾ ഒരു സാധനാമാർഗത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഭക്തി ആയിക്കൊള്ളട്ടെ, ജ്ഞാനമായിക്കൊള്ളട്ടെ, കർമ്മമായിക്കൊള്ളട്ടെ, മറ്റ് സാധനാമാർഗങ്ങളോടുള്ള അയാളുടെ നിലപാട് എന്തായിരിക്കും? അതാണ് ഗീതയിൽ ചർച്ച ചെയ്യുന്ന ഗീതയിൽ ഈ അവതരണത്തിൻ്റെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ ഒരാൾ ഒരു ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നിരിക്കട്ടെ, അയാൾക്ക് ജ്ഞാനമാർഗം അല്ലെങ്കിൽ കർമ്മയോഗിയുടെ മാർഗത്തോളം പരമപുച്ഛമായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ശരിയല്ല, അതൊക്കെ വഴിതെറ്റിക്കുന്നത് എന്നുള്ള ഒരു ഭാവമായിരിക്കും. ഇനി മറിച്ച് കർമ്മയോഗിയാണെങ്കിലോ ജ്ഞാനിയെ പുച്ഛിക്കും, ജ്ഞാനിയാണെങ്കിലോ ഭക്തനെ അവമാനിക്കും, പുച്ഛിക്കും. അപ്പോൾ ഈ ഒരു മനോഭാവം സാധാരണ ഈ സാധകന്മാരുടെ ഇടയിലൊക്കെ, എല്ലാവരുടെ ഇവിടെ ഉള്ളവരുടെ ഇടയിലല്ല, മറ്റു പലരുടെ ഇടയിലൊക്കെ കണ്ടിട്ടുണ്ട്. താൻ എന്തിനെ പിടിച്ചിരിക്കുന്നതിന് കൂടുതൽ മഹത്വം കൽപ്പിക്കുക, മറ്റുള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം പുച്ഛിക്കുക, അവർ അല്പജ്ഞന്മാരാണ് എന്ന് കരുതുക, അവർ ശരിയായ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ മറ്റു സാധന മാർഗങ്ങളുള്ള മനോഭാവം അത് സാധാരണ താൻ തന്നിൽ സ്വയം അപ്രമാദത്വം കൽപ്പിക്കുക. എന്നുവെച്ചാൽ തന്നിൽ യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, താൻ ശരിയായ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ മറ്റുള്ളവരെല്ലാം അല്പം വഴിതെറ്റിയാണ് സഞ്ചരിക്കുന്നത്, അവരെക്കുറിച്ച് അനുശോചിക്കുക, സഹതപിക്കുക. ഇതൊക്കെ സാധാരണ യോഗ്യന്മാരെന്ന് കരുതുന്ന എല്ലാ സാധകന്മാരും അവലംബിക്കാറുള്ള ഒരു മാർഗമാണ്. താൻ തിരക്കിട്ടില്ലാത്തവനാണ്, ഭേദപ്പെട്ടവനാണ്, മറ്റുള്ളവർക്കെല്ലാം ചെറിയ ഭ്രംശ സംഭവിച്ചിരിക്കുന്നു, മാർഗഭ്രംശ സംഭവിച്ചിരിക്കുന്നു. ശരിയായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്, ബാക്കിയുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എന്നെ അത്രയില്ല എന്ന് കരുതിപ്പോവുക. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? അപ്രമാദത്വം തന്നെ എന്തുകൊണ്ട് കൃത്രിമമായി ആരോപിക്കുന്നു? ഈ ആധ്യാത്മിക മാർഗങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ബോധമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഭാഷകാരങ്ങൾ പറഞ്ഞ യഥാശാസ്ത്രം ശാസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. നമ്മൾ ഒന്നിനെയും അങ്ങനെ അപവദിക്കാൻ പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. നമുക്കനുയോജ്യമായ മാർഗം സ്വയം തിരഞ്ഞെടുക്കുന്നതോടൊപ്പം മറ്റുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ കരുതുക, അതും നമുക്ക് അനുയോജ്യം തന്നെയാണ്. അതിൽ നമുക്ക് സ്വീകരിക്കേണ്ടതായ അംശങ്ങൾ ഏറെക്കുറെ അതിലുമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഒരു ന്യൂനതയാണ്. ആ സ്വീകരിക്കാതിരിക്കുന്നിടത്താണ് നമ്മളൊരു വീഴ്ച സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനെ സമന്വയിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. തീർച്ചയായും ഒന്ന് മുഖ്യമായിരിക്കും, അന്തരംഗമായിരിക്കും, പക്ഷേ ബഹിരംഗ സാധനങ്ങൾ എന്നുള്ള നിലയ്ക്ക് മറ്റ് എല്ലാ സാധനാമാർഗങ്ങളെയും ഒരാളുടെ സാഹചര്യം, ഒരാളുടെ വാസന എല്ലാം അനുസരിച്ച് എത്രത്തോളം സ്വീകരിക്കാമോ അത്രത്തോളം അയാൾക്ക് ഈ സാധനാമാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഒന്നും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതികളെയും ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതികളെയും നമ്മൾ പുച്ഛിക്കാതിരിക്കുക, അപവദിക്കാതിരിക്കുക, അതിനെ അതിൻ്റെ മഹത്വത്തെ കുറച്ച് കാണാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ്, അങ്ങനെ ഒരു ബോധം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നു, കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ജ്ഞാനം പറയും, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഭക്തിയെക്കുറിച്ച് പറയും, ഉപാസനയെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ വീണ്ടും യോഗത്തിലേക്ക് വരും. അതാണ് ഇവിടെ അടുത്ത് വീണ്ടും അതാണ് പറയുന്നത്. അഭ്യാസ യോഗയുക്തേന ചേതസാന്യഗാമിന പരമം പുരുഷം ദിവ്യം ചിന്തയൻ. ഈ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തന്നെ ഈ ഭക്തന് യോഗിയെ കാണുമ്പോൾ യോഗിയോട് വിദ്വേഷം തോന്നുന്നു മാത്രമല്ല അസൂയയും തോന്നും. യോഗി ഒരു യോഗി യോഗിയുടെ മാർഗത്തിൽ നല്ല നിപുണനായി പുരോഗമിക്കുന്ന കാണുമ്പോൾ ഭക്തന് അസൂയ തോന്നും. ഇനി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യോഗിക്ക് ഭക്തൻ ഭക്തിയുടെ മാർഗത്തിൽ പുരോഗമിക്കുന്ന കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകുന്നതാണെങ്കിൽ ഉടനെ യോഗിക്ക് അസൂയ തോന്നും. ഇത് കർമ്മിക്കും ജ്ഞാനിക്കും എല്ലാം ഉണ്ടാവും, ഒന്ന് അസൂയയാണ്. ഇതെല്ലാം ഇങ്ങനെ ചെറിയ ആൾക്കാരിലും വളർന്നു വരുന്ന വലിയ ആൾക്കാരിലൊക്കെ വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോകുന്ന മനഃപൂർവ്വം വരുന്നതല്ല, അറിയാതെ തന്നെ വന്നു ചേരുന്ന അത് അത്രയും മതി തൽക്കാലം. വേറെയും പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അവിടെ അങ്ങനെ വരാതിരിക്കുക, ഭഗവാൻ അത്ര ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പറയുന്നു, പിഞ്ച അഭ്യാസ യോഗയുക്തേന മൈ ചിത്ത സംരക്ഷണ വിഷയഭൂത ഏകസ്മിൻ തുല്യ പ്രത്യ ആവർത്തി ലക്ഷണോ വിലക്ഷണ പ്രത്യാന്തരിതോ അഭ്യാസ സച്ചു യോഗത്തേന യുക്തം തത്രൈവ വ്യാപൃതം യോഗിന ചേതഹത്തേന ചേതസ നാന്യഗാമിന നാന്യത്ര വിഷയാന്തരെ ഗന്ധം ശീതം അസേതി നാന്യഗാമി തേന നാന്യഗാമിന പരമം നിരതിശയം പുരുഷം ദിവ്യം ദിവി സൂര്യമണ്ഡലേ ഭവം യാതി ഗച്ഛതി ഹേ പാർത്ഥ അനുചിന്തയൻ ശാസ്ത്ര ആചാര്യ ഉപദേശം അനുധ്യായൻ. അതിൽ അവസാനം പറഞ്ഞ ഭാഗം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുമിച്ച് വായിച്ചത്. ശാസ്ത്ര ആചാര്യ ഉപദേശം അനുധ്യായൻ, ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ താല്പര്യങ്ങളെയും അവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് സദ്ശാസ്ത്രത്തിൻ്റെയും സദ്ഗുരുവിൻ്റെയും ഉപദേശത്തെ അനുധ്യായൻ, അതിനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ അഭ്യാസങ്ങളും അതിനെ സ്മരിച്ചുകൊണ്ട് വേണം. അപ്പോൾ അവർ ശാസ്ത്രവും ഗുരുക്കന്മാരും ഇത്തരം മാനസികാവസ്ഥകളെയൊക്കെ നിഷേധിക്കുന്നുണ്ട്. നമുക്ക് തോന്നുന്ന അസൂയ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ വരുന്നു. അസൂയ ഒരാൾ ഉയരുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് വീഴ്ച തോന്നും. ഇപ്പോൾ അത്തരം ഭാവങ്ങളെല്ലാം ഇതാണ്. ഈ ഭക്തന്മാർ ഓരോ ഗുരുക്കന്മാരുടെയും ഭക്തന്മാർക്ക് തമ്മിൽ തന്നെ ഭയങ്കര ഈർഷ്യയാണ്. അപ്പോൾ അത്തരം ഈർഷ്യയും അസൂയയും ഒക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഗുരുക്കന്മാർ അത് പഠിപ്പിക്കുന്നില്ല, പക്ഷെ ഭക്തന്മാരുടെ മനസ്സിലുണ്ട്. പരസ്പരം ഈർഷ്യയും മാത്സര്യ ബുദ്ധിയും എല്ലാം വരാറുണ്ട്. അപ്പോൾ അത് വരാൻ പാടില്ല. എന്തുകൊണ്ട്? സദ്ശാസ്ത്രവും സദ്ഗുരുവും അത് ഒരിക്കലും ഉപദേശിക്കുന്നില്ല. അത് വരാതെ എന്ത് ചെയ്യുന്നു? അഭ്യാസ യോഗയുക്തേന അതിന് വിശദീകരിക്കുന്നു. മൈ ചിത്ത സമർപ്പണ വിഷയഭൂത എന്നിലുള്ള ചിത്തസമർപ്പണം. ചിത്തസമർപ്പണം എന്നാണ് നേരത്തെ പറഞ്ഞത്, അനുസ്മരണമാണ് ചിത്തസമർപ്പണം. ചിത്തസമർപ്പണം എന്ന് പറഞ്ഞാൽ മനസ്സിനെ എടുത്ത് അങ്ങോട്ട് ഒരിടത്ത് സമർപ്പിക്കുകയല്ല, കാരണം ചിത്തം സദാ വിഷയ സമർപ്പിതമാണ് ചിത്തം. എന്തുകൊണ്ട്? അത് വിഷയധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു. അവിഷയധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ഈശ്വരനെ സമർപ്പിക്കുന്നതാണ് ചിത്തസമർപ്പണം. ഈശ്വരനെ സ്മരിക്കുന്നത്, ഈശ്വരനെ നിരന്തരം അനുസ്മരിക്കുന്നത്, അതല്ലാതെ ചിത്തസമർപ്പണമെന്ന് പറയുന്നില്ല. അതിൻ്റെ പുരോഗതിയിലാണെന്താണ് അവിടെ മനസ്സിൽ ഈശ്വര രതി മറ്റും ഉണ്ടാകുന്നത്, അതിൻ്റെ പുരോഗതി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യം വരേണ്ട എന്താണ്? അനുസ്മരണമാണ്. അതാണ് ആ ചിത്തസമർപ്പണം. ആ ചിത്തസമർപ്പണത്തിന് വിഷയമായിരിക്കുന്നു എന്താണ്? വിഷയീഭൂതം ഈശ്വരൻ. താൻ ഏത് ഭാവത്തിലാണോ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഈശ്വരനെ കുറിച്ച് ധരിച്ചത്, ആ ഈശ്വരൻ ആ മനോവ്യാപാരത്തിന് വിഷയമായിരിക്കുന്നു. ആ ഈശ്വരനെ സ്മരിക്കുന്നു. ഏകസ്മിൻ തുല്യ പ്രത്യാവർത്തി ലക്ഷണോ വിലക്ഷണ പ്രത്യാന്തരിതോ അഭ്യാസ എന്ന് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈശ്വരനെ തന്നെ തുല്യപ്രത്യാവർത്തി. തുല്യപ്രത്യം എന്ന് പറയുന്നത് എന്താണ്? സജാതീയ പ്രത്യം, സജാതീയമായ പ്രത്യയങ്ങൾ. ഈ സജാതീയ പ്രത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഏകപ്രത്യം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തുല്യപ്രത്യം സജാതീയ പ്രത്യം എന്ന് പറയുന്നത്. സഹസ്രനാമങ്ങൾ ഈശ്വരൻ. എന്തുകൊണ്ട്? കാരണം ഏകനാമത്തിൽ നിൽക്കത്തില്ല. ശ്രീകൃഷ്ണ പരമം മമ എന്നൊരു ഭാവന മനസ്സിൽ നിന്നാൽ മതി, കൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ. പക്ഷെ അത് നീക്കത്തില്ല. അപ്പോൾ കൃഷ്ണായ ഗോവിന്ദായ കേശവായ വാസുദേവായ പല പ്രത്യങ്ങളുടെ സഹായത്തിന് നീക്കാൻ പറ്റും. മനസ്സങ്ങനെ ആയിപ്പോയി എന്നുള്ളത്, മനസ്സ് നാനാ വിഷയങ്ങളിൽ ശബ്ദസ്പർശരൂപ രസഗന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നാനാ പ്രത്യങ്ങളിലേക്ക് മനസ്സ് പരിചയിച്ചു പോയി. അതുകൊണ്ട് ഒരു നാമം കൊണ്ട് കാര്യമില്ല. സഹസ്രനാമം പറഞ്ഞാലും മനസ്സവിടെ നിൽക്കുന്നില്ല, പിന്നെ എങ്ങനെ ഒരു നാമത്തിൽ നിൽക്കും? അതുകൊണ്ട് മനസ്സിനങ്ങനെ ഒരു ശീലമായതുകൊണ്ട്, മനസ്സ് നാനാത്വത്തെ പ്രാപിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്തുവരുന്നു? ഏകപ്രത്യം ബുദ്ധിമുട്ടായി തീരുന്നവർക്ക് തുല്യപ്രത്യം അല്ലെങ്കിൽ സജാതീയ പ്രത്യം. അപ്പോൾ ഒരു നാമത്തിന് പകരം സഹസ്രനാമം. അപ്പോൾ ചിലർ പറയുന്നതാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഒരു ദൈവത്തിൽ? നിങ്ങൾ എന്തുകൊണ്ട് പല ദൈവങ്ങളെ ആരാധിക്കുന്നു എന്ന് ചിലർ ചോദിക്കും. ഏകദൈവത്തെ ആരാധിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവം ഏകമാണെന്ന് ചിന്തിക്കുന്നത് തന്നെ ബാലിശമായ ഒരു ചിന്തയാണ്, ഏറ്റവും ബാലിശമായൊരു ചിന്തയാണ്. എന്തുകൊണ്ട്? ദൈവം ഏകമാണെന്ന് പറയുമ്പം ദൈവത്തിനെ ഒരു സംഖ്യയിൽ ബന്ധിക്കാൻ ശ്രമിക്കുകയാണ്. ഏകത്വം എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യയാണ്, രണ്ടെന്ന് പറയുന്ന ഒരു സംഖ്യയാണ്, മൂന്നെന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. നാമരൂപരഹിതനായിരിക്കുന്ന ഈശ്വരന് ഒരു സംഖ്യ, ഒരു സംഖ്യയിലൂടെ ബന്ധിക്കുന്നതാണ് ഏകദൈവം എന്ന് പറയുന്നത്. അതിനപ്പുറം ഏകദൈവത്തെ കുറിച്ച് അവന് കാഴ്ചപ്പാടില്ല. അതുകൊണ്ടാണ്, കാരണം ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന് പക്ഷപാതമില്ല. ഏകം ഈശ്വരന് പ്രിയപ്പെട്ടതിന് രണ്ട് ഈശ്വരന് വിദ്വേഷമുണ്ട്. കാരണം ഈശ്വരന് എല്ലാ സംഖ്യകളും, ഈശ്വരൻ സൃഷ്ടിച്ചാണ് സംഖ്യകളെ, ആ സംഖ്യത്തിൽ രണ്ട് അനന്തമാണ്. ഏകം ദി ത്രി ചത് എന്ന് പറഞ്ഞ് ശതം, അത് സഹസ്രം, കോടി, അർബുദം, അങ്ങനെ സംഖ്യയുടെ കണക്ക് പറയും. അങ്ങനെ അനന്തമായി പോകുന്ന സംഖ്യകളോട് ഈശ്വരന് ഒരു പക്ഷപാതമില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന് ഏകനായിരിക്കാം, അനന്തനായും ഇരിക്കാം. ഏകരൂപത്തിലും ഇരിക്കാൻ പറ്റും, അനന്തരൂപത്തിലും ഇരിക്കും. അതുകൊണ്ട് ഈശ്വരൻ ഏകൻ എന്ന് പറയുന്നത് എന്തോ ഒരു ശ്രേഷ്ഠമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഏകം എന്താ, നമ്മളെന്താണ് പറയുന്നത്? അനന്തമൂർത്തയെ, സഹസ്രനാമിനെ, പുരുഷായ ശാശ്വതയെ എന്നാണ്. അപ്പോൾ ഈശ്വരൻ ഏകനായിരിക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല. അത് വളരെ ബാലിശമായൊരു ചിന്തയാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ ഏകനായിരിക്കാൻ കഴിയും. അനേക രൂപനായും ഇരിക്കാൻ കഴിയും. അങ്ങനെ അയാളെ ഈശ്വരനാകത്തുള്ളൂ. ഈശ്വരൻ ഏകൻ തന്നെ ആയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഈശ്വരീയതയില്ലെന്ന് വരും. എന്തുകൊണ്ട്? അനേക വൈഭവങ്ങളെ പ്രാപിക്കുന്നുള്ള ശക്തിയാണ് ഈശ്വരീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരന് ഏകനായും അനേകനായും ഇരിക്കാം. ബഹുധ എം കരോതി, തന്നെ തന്നെ ആരാണോ പലതാക്കി തീർക്കുന്നത്. അവിഭക്തം വിഭക്തേഷു, എത്രയോ ഭാഗങ്ങൾ അത് പറയുന്നുണ്ട്. ഇവിടെ ഏകത്വത്തിന് പ്രത്യേകിച്ച് മഹത്വമൊന്നുമില്ല. ഒരു സംഖ്യയ്ക്കും പ്രത്യേകിച്ച് മഹത്വമില്ല. അത് അനന്തമെന്ന് പറഞ്ഞാലും ഏകമെന്ന് പറഞ്ഞാലും ഒന്നാണ്. അങ്ങനെ നാനാരൂപത്തെ കൈക്കൊട്ടിരിക്കുന്ന ഈശ്വരനെ ഏകഭാവത്തിൽ തന്നെ, ഏകരൂപത്തിൽ തന്നെ, ഏകനാമത്തിൽ തന്നെ ഭജിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ഈശ്വരൻ സ്വയം തന്നെ നാനാരൂപത്തെ, അനന്തരൂപത്തെ, അനന്തനാമത്തെ പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പരിണതപ്രജ്ഞന്മാരായ പൂർവികന്മാർ, ആചാര്യന്മാർ ഈശ്വരൻ അനന്തരൂപങ്ങളെയും അനന്തനാമങ്ങളെയും കൽപ്പിച്ചു. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അത്? സജാതീയമാണ്. അതിനോട് പറയുന്നത് എന്താണ്? വിലക്ഷണ പ്രത്യാന്തരിതോ, അതാണ് അതിനെ. ഈശ്വരീയമായ ഭാവന കൊണ്ട് അനന്തനാമങ്ങളെ സജാതീയമാക്കി, ഒരേ ജാതിയിൽപ്പെടുത്തി, ഒരേ രൂപത്തിലാക്കി. അവിടെ അനന്തനാമങ്ങളായാലും അനന്തരൂപങ്ങളായാലും അവന്റെ ഭാവന ഒരേ തരത്തിൽ നിൽക്കണം, ഈശ്വരീയമായി തന്നെ നിൽക്കണം. നാമങ്ങൾക്കോ രൂപങ്ങൾക്കോ അല്ല അവിടെ പ്രാധാന്യം. എന്താണ്? തത്വത്തിനാണ്. ആ തത്വത്തിൽ ഭാവന ഏകമാകണം. അപ്പോ നമ്മൾ 33 കോടി ദേവന്മാരെ ഉപാസിച്ചാലും അവന്റെ മനസ്സിൽ ഇരിക്കുന്ന ഭാവന എന്താണ്? അത് ഏകമായ ഭാവനയാണ്. ഏകമായ ഭാവന എന്ന് പറയുമ്പോൾ ഈശ്വരൻ എന്നുള്ള ഭാവന, അലൗകികമായ ഭാവന, ദിവ്യമായ ഭാവന, ഈശ്വരീയമായ ഭാവന. ആ ഭാവന നിലനിർത്തിക്കൊണ്ടാണ് ഇവൻ എല്ലാ ദേവന്മാരെയും ഭജിക്കുന്നത്. അതിൽ യാതൊരു അശാസ്ത്രീയതയും ഇല്ല. അതിൽ യാതൊരു അശാസ്ത്രീയതയും അതിൽ അങ്ങനെ കരുതുന്നതിന് ഇല്ല. മറ്റത് കേവലൊരു വാശിയാണ്, നിർബന്ധമാണ് ഈശ്വരനെ ഏകരൂപത്തിൽ തന്നെ ഭജിക്കുക എന്ന് പറയുന്നത്. അത് വാസ്തവത്തിൽ സത്യത്തിന് വിരുദ്ധവുമാണ്. ഏകൻ തന്നെയാണ്. കാരണം ഇവിടെ രാമാനുജൻ പറയുന്നത് എന്താണ്? ഈ ജഗത്ത് തന്നെ ഈശ്വരന്റെ മൂർത്തിയാണ്, ശരീരമാണെന്ന്. അങ്ങനെയാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ജഗത്ത് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കാണുന്ന സൂര്യനും ചന്ദ്രനും മാത്രം, അതല്ല ജഗത്ത് എന്ന് പറയുന്നു. നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സർവചരാചര വസ്തുക്കൾ ഈശ്വരന്റെ ശരീരമാണ്. അപ്പോൾ ആ ഈശ്വരൻ ഏകനായിരുന്നു കൊണ്ട് തന്നെ അനേകനായിരിക്കുന്നു, അനേകനായിരുന്നു കൊണ്ട് തന്നെ ഏകനായും ഇരിക്കുന്നു. അതുകൊണ്ട് അനേക നാമങ്ങളിലും അനേക രൂപങ്ങളിലും ഈശ്വരനെ ഭജിച്ചാലും അവിടെ ഭാവന ഒന്ന് തന്നെ. എന്താണ്? ഈശ്വരഭാവന. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? തുല്യപ്രത്യാവർത്തി. അത് അനേക രൂപങ്ങളായിക്കൊള്ളട്ടെ, അനേക നാമങ്ങളായിക്കൊള്ളട്ടെ, അത് സജാതീയമായിരിക്കുന്നു. ഒരേ തത്വത്തെ തന്നെ അത് അനുസ്മരിപ്പിക്കുന്നു. അതിന് മറ്റൊന്ന് വരാൻ പാടില്ല. എന്താണ് ഈ പറയുന്നതായ? അത് അലൗകികമായിരിക്കണം. അതിനൊരിക്കലും ലൗകികത്വം വരാൻ പാടില്ല. അത് ദിവ്യം തന്നെ ആയിരിക്കണം. അതിന് വിപരീതമാകാൻ പാടില്ല. അത് ഈശ്വരീയം ആയി തന്നെ ഇരിക്കണം. അതിന് വിപരീതമായി വരാൻ പാടില്ല, പ്രാപഞ്ചികമാകാൻ പാടില്ല. പ്രപഞ്ചത്തെ പ്രാപഞ്ചികമായ രീതിയിലല്ല അവൻ ആരാധിക്കുന്നു, പ്രപഞ്ചത്തെ ഈശ്വരീയമായ രീതിയിലാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ഏത് ഭാവത്തെയും ആരാധിക്കാം ഈശ്വരീയമായ രൂപത്തിൽ. അതുകൊണ്ട് എന്താണ്? കാമക്രോധാദികളെ എല്ലാം പരിത്യജിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഭഗവാൻ പറയും എന്താണ്? കാമോസ്മി, ഞാൻ തന്നെയാണ് കാമമായിരിക്കുന്നത്. അപ്പോൾ ഈശ്വരീയമായ ഭാവനയിൽ വരുമ്പോൾ ഇവിടെ ഒന്നും തന്നെ ത്യാജ്യമായിട്ടില്ല, യാതും ഗ്രാഹ്യമായിട്ടുമില്ല. അതാണ് പരമമായ ഈശ്വര തത്വ ഉപാസന. അത്തരത്തിലുള്ള ഒരു സമഗ്രമായ ഒരു ഉപാസന, അതിന് പ്രത്യാവർത്തി, സമാന പ്രത്യാവർത്തി അല്ലെങ്കിൽ തുല്യപ്രത്യാവർത്തി. എത്ര നാമങ്ങൾ കൊണ്ട് ഈശ്വരനെ സ്മരിക്കാം, ഏകനാമം തന്നെ വേണമെന്നില്ല. അത് വിലക്ഷണ പ്രത്യാന്തരിത. പക്ഷെ വിപരീത ബുദ്ധി വരരുത്. ഈശ്വരീയമായ ഭാവനയ്ക്ക് വിപരീതമായ ഭാവനകൾ വരരുത്. അതെന്താണ്? അഹംഭാവന, മമാഭാവന, അതുകൊണ്ട് വരുന്ന പ്രപഞ്ചഭാവന, ഈശ്വരനെ വിസ്മരിച്ചുള്ള ഈശ്വരീയമായ ഭാവനയ്ക്ക് വിരുദ്ധമായ ഭാവനകൾ, അത് വരാതെ നിരന്തര ഈശ്വരീയമായ ഭാവനയിൽ സജാസുയോഗ, അതാണ് യോഗം ശരിക്കും. തേന യുക്തം തത്രൈവ വ്യാപൃതം, അതു ചേർന്നവൻ, ആ ഭാവനായുക്തനായവൻ വ്യാപൃതം യോഗിന ചേത തേന ചേതസ്, അങ്ങനെയുള്ളവനാണ് യോഗി, യോഗയുക്തനാണ് യോഗി. ഈശ്വരനെക്കുറിച്ച് സമ്മിക്കായിട്ടുള്ള ധാരണ ഉള്ളവനാണ്, ആ ധാരണ ഉണ്ടാക്കുന്നതാണ് യോഗം, അതുള്ളവനാണ് യോഗി. അങ്ങനെയുള്ള യോഗി തേന ചേതസ നാന്യഗാമിന, അവനെ സംബന്ധിച്ചിടത്തോളം ചിത്തത്തിന് പോകാൻ വരെ ഇടമില്ല. എല്ലാ നാമങ്ങളും ഈശ്വരന്റെ നാമങ്ങളായാൽ പിന്നെ ഏത് നാമത്തിലേക്കാണ് മനസ്സ് പോകുന്നത്? എല്ലാ രൂപവും ഈശ്വരന്റെ രൂപമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ഏത് രൂപത്തിലേക്ക് പോകും? അത് വിട്ടൊരു രൂപം വേണ്ടേ? അപ്പൊ അതാണ് ഇവിടുത്തെ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ സർവനാമത്തെയും സർവരൂപത്തെയും ഈശ്വരാത്മകമായി കാണുന്നു, അതുകൊണ്ട് തന്നെ ചിത്തത്തിന് പോകുന്നതിന് വരെ ഇടമില്ല, പോകുന്നില്ല. നാന്യഗാമന നാന്യത്ര വിഷയാന്തരേ ഗന്ധം ശീലമസ്യേരി, മറ്റു വിഷയാന്തരങ്ങളിലേക്ക് പോകുന്നതിന് ചിത്തത്തിന് ശീലമില്ലാതെ വരുന്നു. എന്തുകൊണ്ട്? സർവത്തെയോ അവൻ ഈശ്വരമയമായി തന്നെ കാണുന്നു. തേന നാന്യഗാമന, അങ്ങനെ അവൻ പരമനിർദ്ദിശയും പുരുഷൻ, ആ പരമപുരുഷനെ അവൻ ഉപാസിക്കുന്നു. അപ്പോൾ ആ പരമപുരുഷന്റെ സ്ഥാനം സർവപ്രത്യക്ഷമായി ലൗകികമായി ഈ പ്രാപഞ്ചികമായി ഈ സ്ഥാനമല്ല. ആയിരുന്നെങ്കിൽ എല്ലാവരും തന്നെ പ്രാപിച്ചനെ ഉപാസിച്ചനെ ആരും തന്നെ വിസ്മരിക്കത്തില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ സ്ഥാനം ദിവ്യമാണ്. പക്ഷെ അതിനെ പ്രാപിക്കുന്നതിനുള്ള ഒരു ഉപായമായിട്ട് തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയും യോഗി സ്വീകരിക്കുന്നു. അവന്റെ വാസ്തവ സ്ഥാനം എവിടെയാണ്? പുരുഷൻ, ദിവ്യൻ, ദിവ്യ സൂര്യമണ്ഡലേ ഭവം, സൂര്യമണ്ഡലം. സൂര്യമണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? കാരണം അത് പ്രകാശമാനമായ ഒരു സ്ഥലമാണ്. പ്രകാശമാനമായിരിക്കുന്ന ആദിത്യമണ്ഡലം, ഹിരണ്യഗർഭന്റെ സ്ഥാനം എന്നെല്ലാം പറയുന്നു. ഇവിടെ പറയുന്നു പുരുഷം ദിവ്യം, അതാണ് അവന്റെ സ്വരൂപം. വാ ദിവ്യമായ ആദിത്യമണ്ഡലത്തിൽ സ്വരൂപസ്ഥിതനായിരുന്നു കൊണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചരൂപത്തിൽ ആവിർഭവിക്കുന്നു. അപ്പോൾ ആ ജീവൻ, അവന് മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത് ആദിത്യമണ്ഡലത്തിരിക്കുന്ന ദിവ്യരൂപത്തിലല്ല, മറിച്ച് ഈ ബാഹ്യമായ പ്രപഞ്ചരൂപത്തിലാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ഈശ്വരനെ അനുസ്മരിച്ചുകൊണ്ട് സാധന അനുഷ്ഠിച്ചുകൊണ്ട് അവൻ സാക്ഷാത്കരിക്കുന്ന ഇവിടെ ഈ ലൗകികമായ ഈശ്വരനെയല്ല, ദിവി സൂര്യമണ്ഡലേഭവം, ആ സൂര്യമണ്ഡലത്തിൽ സ്ഥിതനായിരിക്കുന്നു. എന്നുവെച്ചാൽ ഈശ്വരന്റെ ആ യഥാർത്ഥ സ്വരൂപത്തെ അവൻ പ്രാപിക്കുന്നു. ഹേ പാർത്ഥ, അനുചിന്തയൻ അവനെ അനുചിന്തിച്ചുകൊണ്ട്. അപ്പോൾ ഒരു യോഗിക്ക് ഈശ്വരസൃഷ്ടമായ ലോകം, ആ ലോകം തടസ്സമല്ലാത്ത രീതി, ആ യോഗി എന്ത് ചെയ്യുന്നു? ഈ ലോകത്തെ തന്നെ തനിക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് ഈശ്വരനെ പ്രാപിക്കുന്നു. ലോകം തടസ്സമായി നിൽക്കുന്നില്ല. അതൊരു മാർഗമാണ്, ഈശ്വരസൃഷ്ടമായ ഒന്നിനെയും തന്നെ ഈശ്വരനെ പ്രാപിക്കുന്നതിന് തടസ്സമായി കരുതാതെ, അതിലെല്ലാം ഈശ്വരഭാവനയെ പുലർത്തിക്കൊണ്ട്, അതിലെല്ലാറ്റിലും ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഈശ്വരന്റെ ദിവ്യമായ അലൗകികമായ പരമമായ ധാമത്തിൽ എത്തിച്ചേരുക. തദ്ധാമ പരമം മമ, എന്റെ ആ പരമമായ ധാമത്തിൽ നീ എത്തിച്ചേരുക. അതുകൊണ്ടാണ് ഇനി നമ്മൾ പറയും ഊർധ്വമൂലമധശാഖം എന്നവിടെ പറയുന്നു. എന്താണ് ഉണ്ണാൻ വേണ്ടി പറയുന്നതല്ല, ഉപാസിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതും ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെയും ഈ പ്രപഞ്ചത്തിന്റെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ദൃശ്യരൂപത്തിൽ ശ്രാവ്യരൂപത്തിൽ നമുക്കനുഭവപ്പെടുന്നതായ ഈ പ്രപഞ്ചത്തിലൂടെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ആ ദിവ്യമായ രൂപത്തെ നഗ്ന നേത്രങ്ങൾക്കും ശ്രവണേന്ദ്രിയത്തിനും ഒന്നും വിഷയമല്ലാതിരിക്കുന്ന പരമമായ ധാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ പ്രാപിക്കുന്നതിന് ഉപാസന അങ്ങനെ പ്രാപിക്കുകയാണ്. അതിനുള്ള ഉപായത്തെ പറയുകയാണ്. അതിന് പറയുന്ന എന്താണ്? ശാസ്ത്രാചാര്യ ഉപദേശം അനുധ്യായൻ. അതിന് ശാസ്ത്ര ആചാര്യ ഉപദേശത്തെ അനുധ്യായൻ, തുടർന്ന് ധ്യാനിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന ഈ യോഗി ആ ദിവ്യമായ പുരുഷനെ പ്രാപിക്കുന്നു. അത് കർമ്മയോഗിക്കുമാകാം, ഭക്തനുമാകാം, ജ്ഞാനിക്കുമാകാം, ധ്യാനയോഗിക്കുമാകാം, മറ്റേതെങ്കിലും ഉപാസകനുമാകാം. ആർക്കും ഈ ഉപാസന മാർഗത്തെ സ്വീകരിക്കാവുന്നതാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. നാന്യഗാമിന, ഈശ്വരനെ വിട്ട് മറ്റെങ്ങും പോകാത്തതായ അഭ്യാസയോഗയുക്തേന ചെയ്ത അഭ്യാസയോഗ യുക്തമായ മനസ്സുകൊണ്ട് ദിവ്യം, ദിവ്യമായ ദ്വിലോകത്തിൽ സ്ഥിതി ചെയ്യുന്നതായ എന്നാണ്. ഈ ലോകത്തിൽ നിന്ന് അതീതമായ ഒരു ലോകത്ത് സ്ഥിതി ചെയ്യുന്നതായ, ഇവിടെ പറഞ്ഞ സൂര്യമണ്ഡലത്തിൽ എന്ന് പറഞ്ഞു, അത് ഈശ്വരന്റെ സ്വന്തം ലോകം. പരമം പുരുഷം, ആ പരമപുരുഷനെ അനുചിന്തയൻ ചിന്തിച്ചുകൊണ്ട് പാർത്ഥ ദൈവ പാർത്ഥ യാതി, അവിടെ അവനെ പ്രാപിക്കുന്നു. യോഗി അവനെ പ്രാപിക്കുന്നു. അഭ്യാസ യോഗയുക്തേന ചേതസാനന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ കവിം പുരാണം അനുശാസിതാരം അണുരണീയാൻ സമനുസ്മരേദ്യഹ സർവസ്യ ദാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസപരസ്ഥാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി.